മലങ്കര കത്തോലിക്ക സഭയുടെ ദ്വിതീയ മെത്രാപ്പൊലിത്തയായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്തയുടെ 10th ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ മാസം 10th സമുചിതമായി ആഘോഷിക്കുകയാണ്. പാവനമാം സ്മരണകളിൽ നിന്ന് ഉയരുന്നു പുണ്യപിതാവാം മാർ ഗ്രിഗോറിയോസിൻ്റെ സ്മരണകൾ മലങ്കര മക്കൾക്ക് മാത്രമല്ല സമസ്ത ജനത്തിനും പ്രചോദനമായി ആവേശമായി ഇന്നും നിലകൊള്ളുകയാണ്. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന് വിശ്വാസ പാരമ്പര്യങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് വളർന്നു വന്ന് ബഥനിയുടെ അംഗമായി മലങ്കരയുടെ ആചാര്യനായി വിദ്യാഭ്യാസ രംഗത്ത് പഠനത്തിലൂടെ പ്രശസ്തമായ വിജയം കൈവരിച്ച് വിദ്യാഭ്യാസ വിമോചന വികസന പ്രക്രിയകളിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. മനുഷ്യരെ സ്നേഹിച്ച, മണ്ണിനെ സ്നേഹിച്ച, മരങ്ങളെ സ്നേഹിച്ച, പറവകളെ സ്നേഹിച്ച, സമസ്ത സൃഷ്ടവസ്തുക്കളെയും സൃഷ്ടാവിൻ്റെ സാന്നിധ്യമായി കാണുവാൻ കഴിഞ്ഞ വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. തൻ്റെ അറിവുകൾ ആഴപ്പെടുത്തുന്നതിന്, അതിരുകളില്ലാതെ അതിർത്തികളില്ലാതെ എല്ലാവരെയും കാണുവാൻ പ്രോത്സാഹിപ്പിക്കുവാൻ വളർത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ടും മറക്കില്ല, മറക്കുവാനാവില്ല. ഈ ഉള്ളവർക്ക് ആ ചൈതന്യം ഒന്നുപോലും മറന്നുപോയെന്ന് വരുന്ന കാലം മരിച്ചുപോയെന്ന് നനച്ചുകൊള്ളുക. പാവനമാം സ്മരണകളിൽ എന്നും അനശ്വരനായി ജീവിക്കുകയാണ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത. മനുഷ്യ ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ 10th ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്ന ഈ വേളയിൽ സഭയുടെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെയും ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഇന്ന് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന കലുഷമായ പ്രശ്നങ്ങൾക്ക് സ്നേഹത്തിലൂടെ പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം. ആ പുണ്യപിതാവിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞികൾ അർപ്പിക്കുന്നു ജോഷുവ മാർ ഇഗ്നാത്തിയോസ്.